അനുദാത്ത ഹനന്ദേഷു ധാതവ ത്രയധികം ശത. ഗോപായം ചക്രത്ഥ ഗോപായം ചക്രതു ഗോപായം ചക്ര ഗോപായം ചകാര ഗോപായം ചകര ഗോപായം ചക്രുവ ഗോപായം ചക്രുമ ഗോപായം ബഭൂവ ഗോപായം ആസ ജുഗോപ ജുഗുപതു ജുഗുപുഹു. ഗോപായം കൃട് കൃ ലിട്ട് മധ്യപുരുഷേകവചന ധല് ആർദ്ധാതു വിശേഷ ആർദ്ധാതു സിട്ട് മലാദേവിട്ട് പ്രാപ്തം യുഗാച്ചുപദേശ് അനുദാത്തേന അസ്യ കൃ ധാതുഃ. അത്ര ധല് കൃ ധാതുഃ പര വർത്തതേ. അതഃ കൃ ധാതുഃ അനുദാത്തത്വാ ഏകാച്ച ഉപദേശേ അനുദാത്താത്. കൃ ധാതു കൃ ഏകാച്ച ഭവതി ഏവം അനുദാത്തശ്ചഭവതി. അനുദാത്തം ആണോ എന്ന് സംശയമെന്ന് എന്തുകൊണ്ട് ആരെങ്കിലും സ്കാൻ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും 24 മണിക്കൂർ ഉണ്ടായിരുന്നു, സ്കാൻ ചെയ്യാൻ ആർക്ക് സമയം കിട്ടിയില്ല. വേറെ എന്താ ഇനി എന്താണ് ചെയ്തോ? എന്താ നിഹതസ്മൃത ബാക്കി ഇത്രയേ ഉള്ളൂ. അത്രയായി ധ്യാനശ്ലോകം ഊദ്രദന്തൈർയൗതിരിഷ്ണു സീങ് സ്നു നുക്ഷു ഷഡീ ശ്രുതിഹി വൃംഭ്യാം വിനയവാചോ അജന്തേഷു ശ്ലോകം അനുഷ്ടുപ്പുറത്താണ്, പക്ഷെ ബുദ്ധിമുട്ടാണ്. എങ്ങനെ അനുഷ്ടുപ്പുറത്താല്ലേ? അനുഷ്ടുപ്പിന്റെ നിയമങ്ങൾ മുഴുവനും പാലിക്കുന്നുണ്ടാവില്ലേ? ഇപ്പം നമുക്ക് കാര്യം മനസ്സിലാക്കാൻ ശ്ലോകമായി കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. തത്ര ഋദന്തം നിർദ്ദിഷ്ടം, ഊത് ഋദന്തൈ തത്ര ഋദന്തസ്യ ഉദാത്തത്വം അനുദാത്തത്വം ഋദന്തസ്യ അനുദാത്തം ഋദന്ത ഭിന്നാന അനുദാത്ത ഋദന്തസ്യ വിനയികാച്ചോ വിനാ യദേശാം ധാതുനാം ഉക്താനാം ധാതുനാം ഉദാത്തത്വം ശിഷ്ടാനാം അനുദാത്തത്വം അത് ഋദന്തസ്യ ഉദാത്തത്വം. അത ഹ്രസ്വ ഋകാരാന്തസ്യ അനുദാത്തത്വം ദക്ൃ ധാതോഃ ഏകാച് ഉപദേശേ ഏകാചിത്വാത് അനുദാത്തത്വാച്ച തസ്യ പരസ്യ ധല ഇടാഗമ നിഷേധ. ഏകാച്ച് ഏകാച്ചിനെ ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യം എന്തുകൊണ്ട്? വിട്ടു വിധിക്കുന്നത് നിഷേധിക്കുന്നത് ഏകാച്ച ഉപദേശ അനുദാത്താതെ നിഷേധിക്കുന്ന ഏകാച്ചനാണ്. അപ്പൊ അവിടെ ഏതാണ് നിഷേധിക്കുന്നത് ഏതാണ് നിഷേധിക്കാത്തതെന്നുള്ളപ്പം ഏകാച്ച നോക്കിയാൽ മതി, ബാക്കിയുള്ള നോക്കേണ്ട കാര്യമില്ല. ഇത്രയും ധാതുക്കൾ ഒഴികെ ബാക്കി വരുന്ന ഏകാച്ച ധാതുക്കളെല്ലാം അനുദാത്തമാണ്, നിശ്ചിത അനുദാത്തമല്ല. അജന്തമായിട്ട് അനേകാച്ച ധാതുക്കൾ വന്നാലോ? അത് ഇവിടെ അതിന്റെ ആവശ്യമേ വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഏതിനെ നിഷേധിക്കുന്നു എന്ന് നോക്കിയാൽ ഏകാച്ചന് മാത്രമേ നിഷേധിക്കുന്നു. അത് നിഷേധിക്കുന്നിടത്ത് പറഞ്ഞു ഏകാച്ച് അനുദാത്തമെന്ന് പറഞ്ഞു, അവിടെ മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ളിടത്ത് വിശേഷിച്ച് നിഷേധിച്ചില്ലെങ്കിൽ അർദ്ധാദിവസിട്ട് വരാതെ പ്രകാരം ഇട്ടു വന്നുള്ളൂ. ഇനി അവിടെ എവിടെയെങ്കിലും നിഷേധിച്ചാൽ വരത്തില്ല. സമീപം ഈ ശ്ലോകം ഉദാത്തം അനുദാത്തം എല്ലാം തിരിച്ചറിയാൻ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? ധാതുപാഠത്തിലെ എല്ലാം ഇത് ഉദാത്തം അനുദാത്തം തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല, ഉദാത്തം അനുദാത്തം തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല, ഏകാച്ച് അനുദാത്തങ്ങൾ ഇതൊഴികെയുള്ള ഏകാച്ചുകളെല്ലാം അനുദാത്തമാണ്. ഈ സൂത്രത്തിൽ പറഞ്ഞതൊഴികെയുള്ള ഏകാച്ചുകളെല്ലാം അനുദാത്തമാണ്, ഇത്രേ പറയുന്നത്. ഈ സൂത്രത്തിലുള്ളതെല്ലാം അതുകൊണ്ട് ഉദാത്തമാണ്, ബാക്കിയുള്ള എല്ലാത്തിനെ നിഷേധിക്കും. ഇപ്പം അനേകാച്ച് ധാതു ഉദാഹരണം പറയുമ്പോൾ ചുവരയെത്തി അനേകാച്ച് ധാതുവാണ്. അവിടെ ഇട്ടു വരുമ്പോൾ ചുവരയിത്ത ഇട്ടു വരുന്നു, അവിടെ ഇത് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിനവിടെ വിട്ടിനെ നിഷേധിച്ചിട്ടില്ല. വിട്ടിനെ നിഷേധിക്കുന്നിടത്താണ് ഏത് അനുദാത്തം ഏത് അനുദാത്തമല്ല എന്ന് ചിന്തിക്കേണ്ടത്. ഇവിടെ കൃതാതു എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽപ്പെട്ടില്ല. ഈ കൂട്ടത്തിൽ ഋദന്തത്തിനെ പറയുന്നുണ്ട്, പക്ഷെ ഋദന്തത്തെ പറയുന്നില്ല. ഈ പറഞ്ഞ 12 ധാതുക്കളിൽ നിന്നും ഭിന്നമായ സർവ്വതും അനുദാത്തമാണ്, അതുകൊണ്ട് കൃതാതുവും അനുദാത്തമാണ്, അതിനെ നിഷേധിക്കും. ധലം നീവിട്ട് വരുന്നില്ല. അവിടെ കൃതലം നീങ്ങുമ്പോ ഏത് വരാം? ഏത് വരാം? കൃതല്ലെന്നിരിക്കുമ്പോ സർവധാതുക അർദ്ധധാതുയോ ഗുണവും വരാം, ലളിതാതുവര് ദിത്വം വരാം. ഭേഷം പ്രാപ്തു സതി പരത്വാ സർവധാതു അർദ്ധാതുയോ ഇതി ഗുണ അറുത്യസ്യ അരു കരു പുരണ്ടപര ഇതി പ്രബലത്വ കരു ഇത്യസിദ്ധിത്വ കരു കരു ഫലാവിശേഷ കോശു ച ചകർധ ചകർത്ത് ചകർത്ത് പുറത്ര ഗോപായാം ഇതി തഹ ഗോപായാം ചകർത്ത് അത്ര അനുസ്വാര പരസവർണഭേദേന രൂപദ്വയം ഗോപായാം ചകർത്ത ഗോപായാം ചകർത്ത ഇതി. ഇവിടെ ദുർവചനെ അചീതി അത്രണ പ്രവർത്തത്തെ കസ്മാത് ദുർവചനെ അചീതി കസ്മാന്ന പ്രവർത്തത്തെ ഇടാഗമോ നാസ്തി അച്ച് ന അതഃ ദുർവചനേ അചീതി ന പ്രവർത്തതേ. ദുർവചനേ അചീതി പ്രവർത്തതേ ചേത് കിം ഭവതി? ആദേശാത് പൂർവമേവ ദ്വിത്വേ സതി അനന്തരം സർവധാതു ആദ്യോ അർദ്ധാദിയോ ഇതി ആദേശി. എന്തോ അത്ര ദുർവചനെ അചി ഇത്യസ്യ പ്രവർത്തിര നാസ്തി അതഃ ആദേശേ കൃതേ ദ്വിത്വേ ചകർത്ത ഇതി രൂപം. സർവധാതു അർദ്ധാതുയോ ലളിതാതുവരനഭ്യാസ ഇതി സൂത്രദ്വയസ്യാവി പ്രാപ്തവും പരത്വാ ഗുണേകൃതേ തദനന്തരം ദ്വിത്വേന ചകർത്ഥ ഇതി സിദ്ധി. ദുർവചനേ അചി ഇതി സൂത്രം അത്ര എന്ന പ്രവർത്തതേ. അത്ര അച്ചി നാസ്തി ചകർദ്ധത്യത്ര അച്ഛഭാവാ ദുർവചനെ അച്ചി ന പ്രവർത്തതേ. നിർവചന അച്ചി ഇതി നിഷിദ്ധത്വ പരത്വ അഭി സർവധാതു ഇക്കോണച്ചി ഇതി ന പ്രവർത്തി. അത്ര സർവധാതു അർദ്ധാതുയോ ഇത്യസ്യ പ്രാപ്തിർനാസ്തി കസ്മാത് അത്ര സർവധാതു അർദ്ധാതുയോ ഇത്യസ്യ പ്രാപ്തിർനാസ്തി കൃ അധസ്യതി അത്ര കസ്മാത് തദാജഹ ആദേശഃ അസ്തി. അത്ര സർവധാതുക ഇതി ന പ്രവർത്തതെ കസ്മാത് ദ്വിത്വനിമിത്തമസ്തി ദ്വിത്വം കർത്തവ്യമസ്തി. അസംയോഗാത് ലട്ട് കിത് കിത്വാദ് ഗുണനിഷേധ ക്രിയത്തെ അത കൃ അതുസിത്യത്ര തസ്സൂത്രം ന പ്രവർത്തത്തെ സർവധാതു ആർദ്ധാതു ഇഗോ എണച്ചി ഇതി പ്രാപ്തവും ദുർവചന അചി ഇതി സൂത്രദ്വാര ഇണാദേശ നിഷിദ്ധ തസ്യ നിഷേധ കൃത്തെ ദ്വിത്വി അഭ്യാസകാരി ച കൃ അധുസിത്യത്ര ഇണാദേശേ ചക്രധു ഗോപായാം ചക്രധു അത്ര അഭിരുവത് ഗോപായാം ചക്രത് ഗോപായാം ചക്രധു ഗോപായാം കൃ ആ അത്രാവി പൂർവദേവ സർവധാതു ആർദ്ധാതയോ ഇതി ന പ്രവർത്തത അസമയവാ ലിത്തിനന കിത്വാ ഹിന്ദു ഇഗമണ ചീതി പ്രാപ്തേ അപ്പി ദുർവചന അച്ചി ഇതി നിഷിദ്ധത്വാ കൃ ഇത്യസ്യ ദ്വിത്യഭ്യാസകാരി ചക്ര ആ എണികൃതേ ചക്ര അത്രാഭിരൂപദ്വയം മനസ്സുവാര പരസവർണ ഭേദേന ഗോപായാം ചക്ര ഗോപായാം കൃ നൽ ഇത്യത്ര നലുത്തുമോ വാ ഇതി നിത്തു പക്ഷേ അച്ചോഞ്ഞണുതീതി വൃദ്ധ ചക്കാര വൃദ്ധ്യഭാവേ സർവധാതു ആർദ്ധാതുയോ ഇതി നിത്യ അഭാവേ സർവധാതു ആർദ്ധോ ഇതി ഗുണേകൃതേ ചക്കര ആ ചക്കര ഗോപായാം ചക്കാര ഗോപായാം ചക്കര ഗോപായാം കൃ വാ ഗോപായാം കൃ മാ സ്ഥലദ്വയേ വി പാത്മയോ അർദ്ധാതുവും ലഡു ചേന അർദ്ധാതുകത്വ ആർദ്ധാതു വലാതെ ഇതി ഇട്ട് പ്രാപ്തവും കിംഭവതി യഥാച്ചുപദേശേ അനുദാത്ത ഇതിട്ടി നിഷേധേ കൃ വാ കൃ മാ ഇത്യത്ര ദ്വിത്വി കൃ കൃ അഭ്യാസകാരി ഉരത്തെരുവര ഹലാതി കോസ്തു ചക്ര വാ ഇത്യത്ര കിം ഭവതി ചക്ര വാ കിമപി ന ഭവതി ചക്രവ ഇത്യേവ സിദ്ധ്യതി ചക്രവ ചക്രമ അത്ര ആർവധാതു ആർദ്ധാതു ഇത് ഗുണോ ന ഭവതി കസ്മാത് കിത്വാത് ഏവം ഇഗമണ ചീത്തിനേന എണ്ണവിന ഭവതി കസ്മാത് അച്ച് പരേ ന ഗോപായാം ചക്കാര ചക്രതുഹു ചക്രുഹു ചക്രത്തചക്രതുഹു ചക്ര ചക്കാര ചകര ചക്രുവ ചക്രമ അത്ര ഇട അഭാവ വിശേഷ ഗുപ് ധാതോ രക്ഷണേ ഇത്യർത്ഥ ഗുപ് ധാതോ ആയ പ്രത്യയസ്യ സ്വാർത്ഥേയ കൃതത്വ അത്ര അർത്ഥഭേദോ നാസ്തി. ഗോപായ ഇത്യത്ര അർത്ഥഭേദോ നാസ്തി. തഥ അനുപ്രയോഗേണ ചകാര ഇതി സിദ്ധത്വാത് അത്രാവി അർത്ഥഭേദോ നാസ്തി. അത ഗുബ് ധാതു ലിടി യോ അർത്ഥ സയവ അത്രാവി ഗോപായം ചകാര ഇത്യത്ര. അത്ര കൃ ഇത്യസ്യ അനുപ്രയോഗസ്യ ഉദാഹരണം ദത്തം. അനന്തരം ഭൂ ഇത്യസ്യ അത്ര കൃ കൃ ഭൂ അസ് ധാതുത്രയാണാം അനുപ്രയോഗ സൂത്രേണ ഉക്തവാക്യേന സൂത്രേണ കൃഞ്ചാനുപ്രയോഗേന ധാതു ത്രയസ്യ അനുപ്രയോക്തഃ ഏവം ഭൂ ഇത്യസ്യാപി അനുപ്രയോഗ ഭവതി. ഏവം ഗോപായ ഗോപായാമിതി പൂർവദേവ സിദ്ധ്യതി ഭൂ ഇത്യസ്യ അനുപ്രയോഗേ സതി ഭൂ ലട് ഇതി ഭവതി. ഭൂ ലട് ഇതി സ്ഥിതേ കിം ഭവതി ഇതി സർവൈഹി ജ്ഞാതം ഏവ തസ്യ പ്രഥമത ഏവ ഉക്തത്വ അതഃ ബഭൂവ ബഭൂവതുഹു ഗോപായാം ബഭൂവ ഗോപായാം ബഭൂവതുഹു ഗോപായാം ബഭൂവ ഗോപായാം ബഭൂവതുഹു ഗോപായാം ബഭൂവതുഹു ഗോപായാം ബഭൂവ ഗോപായാം ബഭൂവ അത്ര ഇടാഗമഃ കൃതഃ. ഇടാഗമനിഷേധ ന കൃത കസ്മാ ഭൂദാദോ ഊദന്തത്വ അനുദാത്വത്വം നസ്തി. നിർദ്ദിഷ്ടാനാം ദ്വാസ്യ ധാതുനാം അന്തർഗതത്വാത് ഭൂദാദോ അനുദാത്വത്വം നാസ്തി. അതഃ ഇതി കൃതേ ബഭൂവ ഇതി പൂർവദേവ സിദ്ധ്യതി. ഏകൈകത്ര രൂപദ്വയം ഭവതി അനുസ്വാര സഹിതം അനുസ്വാര പരസവർണഭേദേന ഗോപായാം ബഭൂവ അത്ര അനുസ്വാര കഥം ഭവതി മോനുസ്വാര പരസവർണ അനുസ്വാരസ്യ യേ പരസവർണ പരസവർണരൂപേണ മകാരഃ ഭവതി ഗോപായം ബഭൂവ. ഏവം അസ് ഭുവി ഇത് ധാതോരപി അനുപ്രയോഗ അത്ര ക്രിയത്തെ ഗോപായാം ഇത്യതഃ ഉപരി അസ് ഭുവി ധാതോഃ പരത്വേന ലട്ടി കൃതെ അസ് ലിട്ട് ഇത്യത്ര കിം ഭവതി അത് ധാതുവതേവ ഭവതി. അത് അത് അസ് ലട്ട് ഇതി സ്ഥിതി ലളിദ്ധാതോരനഭ്യാസ്യ പൂർവഭ്യാസ ഫലാതിശേഷ അനന്തരം അത ആദേഹേതി ആസ് സവർണദീർഘേ ആ അസ് ആസ് നല് ആസ അത്ര അത ഉപദ്ധായ ഇതി പ്രവർത്തത നവ ദീർഘമസ്തി ഉപധ ഹ്രസ്വബധ നിത്യ പരത്വേന പരേ നിത് അസ്തി നൽ അതഃ അത ഉപാദായഃ സൂത്രം പ്രവർത്തതി പരന്തു രൂപ അത്ര അത് നൽ ഇത്യത്ര അതോബദ്ധായ ഇതി അസ്യ സൂത്രസ്യ പ്രവൃത്തിഹ ഭവത്യേവ മകാരസ്യ പ്രതു കൃതേ ആത് ഇതി ഭവതി പൂർവത്ര അഭ്യാസസ്യ അകാരസ്യ ദീർഘകൃതേ ആ ആത് ഇത്യത്ര പുനഃ സവർണ ദീർഘകൃതേ ആസ് ആസത്യേവ ഭവതി ഏവം അത് ധാതോരപി രൂപഭേദോ നാസ്തി അതഃ തസ്സൂത്രമത്ര ന നിർദ്ദിഷ്ട അന്യഥ വൃദ്ധി ഭവത്യേവ അതോബുദ്ധായ ഇതിനെ അസ് ധാതു അത്ര ധാതു അസ് തസ്യ ഉദാ ഭവതി ആ അത്ര വൃദ്ധി ഭവത്യേവ കിന്തു വിശേഷം നാസ്തി അതഃ ആസതി ഭവതി ഗോപായാം ആസ് ആ ഗോപായ ആസ അസ് അതുസ് ഇത്യത്ര ദ്വിത്വ കലാതിശേഷ പൂർവദേവ അതാതെ അഭ്യാസകാരി ദീർഘി അഗസ്വന ദീർഘ കൃത്തെ ആ സതുസ് ആ സതുഹു ആസ ആ സതുഹു ആസ് ഉസ്സാസഹു അസ് ധാതു സകാരാന്തേഷു അനുദാത്തഃ കതി ദ്വയമേവ ഖസു വസതി ദ്വയമേവ അതഃ അത്ര അസ് ധാതോ ഇട്ട് ഇട്ട് ഭവത്യേവ അസ് ധൽ ഇതി സ്ഥിതി ദ്വിത്വി അഭ്യാസകാരി സവർണ ദീർഘി ആസ് ആസിദ്ധ ആസ് അസതുഹു ആസ ആസ മധ്യവശുഭവനെ ആസ ഉത്തമശേഖവനെ ആസ അത്ര നല്ലുത്തമോ വാ ഇതി ഭവതി വാ സൂത്രസ്യ പ്രവൃത്തി ഭവതി രൂപഭേദോ നഭവതി അസ് നല്ല ദ്വിത്വി അസ് അസ് കലാതിശേഷേ അസ് അദാദേ ദീർഘേ സവർണദീർഘ സതി ആസിത്യേവ ഭവതി ആസ സർവത്ര ആസിതി ഭവതി വമയോ ഇട്ട് ഭവത്യേവ അത ആസ് ഇവ അസ് ഇമ ഗോപായാം ആസ ഗോപായാം ആസതുഹു ഗോപായാം ആസുഹു ഗോപായാം ആസിദ്ധ ഗോപായാം സധു ഗോപായാം ആസ ഗോപായാം ആസ ഗോപായാം ആസിവ ഗോപായാം ആസിമ അനുപ്രയോഗ പക്ഷേ ഏവം ഭൂതാതുഹു അസുദ്ധാതുഹു ഏവം കൃതാതുസ്ഥ രൂപാണി ഭവന്തി അനുപ്രയോഗ അഭാവേ അത്ര ഗുപ്പ് ആയാദയ അർദ്ധതാതുകേ ബാ ഇതി തത്വാ ആ ഇത്യസ്യ സ്വാർത്ഥപ്രത്യയസ്യ അഭാവേ സതി ഗുപ്പു ഇത്യേവ ഭവതി ഗുപ്പു ഇത്യസ്മാൻ ധാതോ ലടി പൂർവദേവ ഗുപ്പു ഇത്യത്ര ഗുപ്പ് ഇത്യവശിഷ്യത്തെ ഗുപ്പ് ലിട്ട് ഇതി സ്ഥിതി നിരുദ്ധാതുരവ അനഭ്യാസസ്യ ദ്വിത്വേ അഭ്യാസേ അഭ്യാസേ കിം ഭവതി ഫലാദിശേഷേ ഉപസ്ഥ ടു ഗുപ് നൽ ജുഗോപ ദ്വിത്വേ അഭ്യാസകാര്യേ ഇങ്ങനെ വരുമ്പോ ഓരോന്നോരോന്ന് പഠിച്ചാ മതി, എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കും. അപ്പൊ പാന്തം വന്നു, ഭാഗ്യത്തിനൊരു പാന്തം വന്നെന്ന് വിചാരിച്ചത് പഠിക്കുക. അങ്ങനെ ഓരോന്നും ഭാഗ്യത്തിനനുസരിച്ച് വരുമ്പോ പഠിച്ചോളൂ. എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ച് വിഷമിക്കണം. പഠിക്കാൻ പറ്റുമെങ്കിൽ ക്ഷിപ്പ് ചുപ്പ് തപ്പ് തിപ്പ് തൃപ്യ തൃപ്യ ലിപ്പ് ലുപ്പ് വപ്പ് ഷപ്പ് സ്വപ് സൃപസ്ത്രയോദശ. അതിൽ വരുന്നില്ല. അതിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉദാത്തമായും നിഷേധിക്കും. പക്ഷേ അടുത്ത് വരുന്നു, സുരതി സൂതി സൂയതി ധൂന്യൂതി തോവ. സുരത്യാദേതൂതിതശ്ച പരസ്യ വലാദേരാർദ്ധാതുവസ്യ ഇട്ടുവാസ്യ ജുഗോപിധ ജുഗോപ്ധ ഗോപായിത ഗോപിത ഗോപ്ത ഈ സൂത്രം എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ? വികല്പമായിട്ട് വിരിക്കുന്നു. ആർദ്രദാതുകസിട്ട് വലാദേത്തിനേനായിട്ട് പ്രാപ്തം. അനന്തരം ഏകാച്ഛുപദേശ നിഷിദ്ധം. അനന്തരം സ്വരതി സൂതി സൂയതി ധൂന്യൂതിതോവ ഇതിനേന. നിഷിദ്ധ കൃത അദാദിഗണ അന്തർഗത ധാതു. സൂയതി ഇതി ദിവാദിഗണ അന്തർഗത ധാതു ഭിന്നത്വ അപി അർത്ഥേകത്വം. ശൂന്യ ശൂന്യ പ്രാണിപ്രസവേ സൃഷ്ടി ഇത്യാദി അർത്ഥേ സൂയതി സൂതി സൂയതി അതാണ് പ്രാണിഗർഭവിമോചനേ പ്രസൂയതി ധൂഞ്ഞ കമ്പനേ എന്താ ഊതിത് ഊതിത്ത് ധാതവ. അപ്പൊ ഇവിടെ ഗുപ്പു ഊതിത്താണ്, ബാക്കിയൊന്നും ഇപ്പൊ ആവശ്യമില്ല, വരുമ്പം പഠിക്കാം. ഇവിടെ ഇപ്പൊ ഊതിത്താണ് ഗുപ്പു ധാതു, അതിന് ആർദ്ധാതുവത്തിന് ഇട്ട് വികല്പമായി വരും. സ്വരത്യാദേർ ഊതിതശ്ച, സ്വരത്യാദി ധാതുക്കുന്നത് സ്വര് സൂതി സൂയതി ധൂഞ്ഞ് ഈ നാല് ധാതുക്കളും കൂടാതെ ഊതിത്ത് ധാതുക്കൾക്കും വലാദ്യ ആർദ്ധാതുവത്തിനിട്ട് വികല്പമായി വരും. അപ്പൊ ഇവിടെ ജുഗോപ് ഇട്ട് ദല്ല ജുഗോപിത ഇട്ട് വരാത്ത പക്ഷത്തിൽ ജുഗോപ് ധ, അവിടെ സൂത്രം വരുന്നു ജുഗോപ് ധ എന്തുവരുന്നു പുധാന്നിരിക്കുന്നു സൂത്രേത് പ്രവർത്തിച്ചു വന്നു. ജുഗോപ്ത ഇട്ട് വരുന്ന പക്ഷം എങ്ങനെ വരും? ജുഗോപിത ജുഗോപ്ത. അടുത്ത് ജുഗോപ് അധുസ് ജുഗുപ ധുഹു ജുഗുപ അത്ര ഗുണോ നാസ്തി കസ്മാത് കിത്വാ ഗുണോ ന ഭവതി ഇട്ട് ന ഭവതി കസ്മാത് ബൽ ബലാദി രേവ ഇട്ട് ഭവതി അത്ര ബലാദിർ നാസ്തി അതഃ ജുകുപ ധുഹു ജുകുപ ഉത്തുഷേകവനെ വികൽപേന ജുക്കുപിവ അത്ര ഗുണ ഭവതി വാട്ടിക്കൃത്തെ ജുക്കുപിവ ജുക്കുപിമ ഇട ഭാവേ ഏവം രൂപദ്വയം ഇട്ട് പക്ഷേ രൂപദ്വയം ഇട്ട ഇട്ട് ഇട്ട് വികല്പ പക്ഷേ രൂപദ്വയം ഏവല്ലോട്ടെ ഗുപധാതോ ആയപ്രത്യേകേന സൂത്രേണ ഭവതി ആർദ്രധാതുകസ്യസത്വാദ്യവേക്ഷായാം വികൽപേനായ പ്രത്യേകതയെ ഗുപ് ആയ ഇത്യത്ര ആയിത്യസ്യ അർദ്ധധാതുകത്വാത് കേന സൂത്രേണ അർദ്ധധാതു ശേഷ കിം ഭവതി അർദ്ധധാതുകത്തെ സൂത്രം കേന സൂത്രേണ ഭവതി പുഗന്ധ ലഘുപദസ്യ ചൈതന്യേന ഗുണേകൃതേ ഗോപ് ആയ ഗോപായ ഇതി ഗോപായ ഇത്യതഃ ലുട്ടി തിപ്പി താസി താസിത്യസ്യ അർദ്ധാതുകത്വേ കിം ഭവതി അർദ്ധധാതുകസ്യ ഇട്ടുവലാദേഹി ഇട്ടി കൃതേ ഗോപായ ഇട്ടു താസിത്യത്ര കിം ഭവതി ഗോപായ ഇട്ടിത്യത്ര കിം ഭവതി ഗോപായ ഇട്ടിത്യത്ര ഗോപായ ഇത്യത്ര അകാരസ്യ ലോപഃ കേന ഭവതി അതോ ലോപഃ അർദ്ധധാതു ഉപദേശേ യഥാ ദന്തം തസ്യ അതോ ലോപ അർദ്ധധാതുകേ ഇതി അതോ ലോപേ കൃതേ ഗോപായ ഇട്ട് താസ് ഗോപായ താസ് ഗോപായിതാസ് ഇത്യത്ര പരത്വേന തിപി സ്ഥിതേ സൂത്രം ലുടപ്രഥമസ്യ ഡാരോരസൈത്യനേന ഡാ കൃതേ ലിത്വസാമർത്ഥ്യാദപസ്യാപേക്ഷേ ലോപേ ഗോപായിതാസ് ഇത്യത്ര കസ്യ ലോപഃ ഭവതി ഇട്ട് പക്ഷേ സർവത്ര ആയി കൃത്തെ പരത്വന താസി കൃത്തെ തസ്യ ഇട്ട് അതോലോപയിത്തി ആയിത്യസ്യ അകാരലോപേ കൃത്തെ ഗോപായിതാസ് ഇതി ഭവതി സർവത്ര ചൈതന്യേന കസ്യ ലോപ ഭവതി ഗോപായിതാ രൗ ഗോപായിതാസ് ഭുവനെ ജി ഇത്യത്ര കിം ഭവതി പ്രഥമസ്യ ഗോപായിതാസി ഇത്യത്ര കിം ഭവതി ആദ്യോരന്തേ ഗോപായിതാസി ഇത്യത്ര താസസ്ത്യോർ ലോപഃ ഇതി സകാര ലോപേ കൃതേ ഗോപായിതാസി ഗോപായിതാസ് ആയാദേശ പക്ഷേ ആയാദേശ അഭാവ പക്ഷേ കിം ഭവതി ഗുപ്പ് ലുട്ട് പെർക്കാ സർവം പൂർവ ധാതുഷു യഥാ പ്രവർത്തത തദ്വദേവ ഗുപ്പ് തിപ്പ് ലുടപ്രഥമസ്യ ഡാരവും രസ അതാത് ശേഷ അത്ര ഇട്ട് ജ്ഞാനസൂത്രണ ഭവതി സ്വരതി സൂതി സൂയതി ധൂന്യോദിതോവ ഗുപു ഇത്യസ്യ ഊദിത്വാത് അത്ര വികൽപ്പേന ഇട്ട് ഭവതി ഇപ്പൊ ഗോപ് ഇട്ട് താസ് സുഗന്ധലോ ലഘുബദ്ധ സീതി ഗുണേകൃതേ ഗോപി താസ് ഗോപിത ഗോപിത ഗോപിത ഗോപിത രൗ ഗോപിത രഹ ഗോപിതാസസി എത്ര കിം ഭവതി ഗോപിതാസി ഗോപിതാസ്തഃ ഗോപിതാസ്തഃ ഗോപിതാസ്മി ഗോപിതാസ്വഹ ഗോപിതാസ്മി ഇട്ട അഭാവ പക്ഷേ ഗോപ് താസ് അത്ര ഇട്ട് നാസ്തി പരന്തു കിം ഭവതി ഗുണേകൃതേഷം പൂർവദേവ ഗോപിതാരോ രസു സമർഥ്യ തപസ്യോപേ ഗോപിതി ഗോപ്താരോപ്താരോപ്താസ്മി അത്ര ഇട് അഭാവാത് ഗോപുത്ത ഇട്ട് പക്ഷേ ഗോപി ഇത് അനയോർ ഭേദ ഏമത്ര രൂപത്രയം ആയാദേശ പക്ഷേ ഗോപായിത ഇതി ആയാദേശ അഭാവ പക്ഷേ എട്ട് വികൽപ്പേന ഗോപിത ഇതിട്ട് പക്ഷേ ഇട്ട ഭാവേ ഗോപ്ത ഏവമേവ സർവത്ര എം പ്രക്രിയ അവഗച്ഛതി ചേ സുഗരമേവ ഗുബുധാതോ ഗുബുധൂപവിച്ഛിപണി ആയതി ആയപ്രത്യേ സ്വാർത്ഥേ ഗോപായ ഗോപായ സ്യ ഇട്ട് ആയ ഇത്യസ്യ അകാരസ്യ ലോപേ ഗോപായ തസ്യ ഗോപായിഷ്യതി ഗോപായിഷ്യതഃ ഗോപായിഷ്യന്തി ഗോപായിഷ്യസി ഗോപായിഷ്യതഃ ഗോപായിഷ്യ ഗോപായിഷ്യാമി ഗോപായിഷ്യാവഹ ഗോപായിഷ്യാമഹ ഇടഭാവേ കുപ് ഭാവേ ഗോപ് അത്ര സ്വരതി സൂതി സൂയതി ധൂന്യതിതോ വായിത്തനേന വികൽപ്പേന ഇട്ടി കൃതേ ഗോപ് ഇട്ട് സ്യ ഗോപിഷ്യ തി ഗോപിഷ്യതി ഗോപിഷ്യതഃ ഗോപിഷ്യന്തി ഗോപിഷ്യസി ഗോപിഷ്യതഃ ഗോപിഷ്യത ഗോപിഷ്യാമി ഗോപിഷ്യാ ഗോപിഷ്യാ സർവത്ര ഗോപ് ഇട്ട് സ്യ പുഗന്ധർവസ്യതി ഗുണാസ് സകാരത്യഷത്വം ഗോപിഷ്യതി ഇത്യാദികം ഭവതി ഇടഭാവേ ഗുപ് സ്യ ഗുണേകൃതേ ആദേശപ്രത്യയതി നഭവതി അതഹ ഗോപ്സ്യതി ഇൻകുഭ്യാം പരത്വ ഇൻകുഭ്യാം പരത്വ അഭാവാ ഗോപ്സ്യതി ഗോപ്സ്യതഃ ഗോപ്സ്യതി ഗോപ്സ്യസി ഗോപ്സ്യതഃ ഗോപ്സ്യതഃ ഗോപ്സ്യാമി ഗോപ്സ്യവഃ ഗോപ്സാമഹ ഇതി അത്രാപി രൂപ ത്രയം ഗോപായിഷ്യതി ഗോപിഷ്യതി ഗോപ്സ്യതി ഓം പൂർണമദഃ പൂർണമിദം പൂർണാഃ പൂർണം ഗച്ഛതി പൂർണസ്യ പൂർണമാദായ